എൻ്റെ പ്രപഞ്ചം അങ്ങ് താൽക്കാലികം ലയിച്ചു. അല്ലേ, ഇപ്പം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മൊബൈൽ ഇരിക്കേണ്ടത് എല്ലാം കൂടെ എന്നിട്ടങ്ങ് ലയിച്ച് പിന്നെ നിങ്ങൾക്ക് മൊബൈലുണ്ട്, സമ്മതിച്ചാൽ ഇവിടെ ഇരുന്ന് ഉറങ്ങാം. പുറത്തുന്നത് പറയുന്നത് പോയോ നിങ്ങൾക്കില്ലാതെ വരത്തില്ല. അങ്ങനെയൊന്നും ലയിക്കത്തില്ല. ഈ ശരീരം തന്നെ ബാക്കിയെല്ലാം പോട്ടെ, പ്രപഞ്ചം പോട്ടെ, ഈ ശരീരം ഉറക്കത്തിൽ ലയിച്ചു പോകും. അത് തന്നെ എന്ത് സംഭവിച്ചതിന് ലയിച്ച ഉറക്കത്തിൽ ശരീരത്തെ അറിയുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണ്, അതറിയുന്നില്ല, പക്ഷെ ലയിക്കും. ഇപ്പം ലയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറക്കത്തിൽ ശരീരം ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരത്തെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ശരി, അറിയുന്നില്ലെന്ന് പറയുന്നത് ലയിക്കുക എന്ന് പറയുന്നത് രണ്ട് കാര്യം. ലയിച്ചാൽ ചിലപ്പോൾ നമുക്ക് അറിയാതിരിക്കാം. പാല് പഞ്ചസാര ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടറിയാൻ പറ്റില്ല, തൊട്ടറിയാൻ പറ്റില്ല, രുചിച്ചറിയാം. എന്നാലും അറിയാതിരിക്കത്തില്ല, വേറെ രീതിയിൽ അറിയും. ഇപ്പം ഈ ശരീരം അങ്ങ് ഉറക്കത്തിൽ ലയിച്ചു പോയാൽ അവനെന്താ എങ്ങനെ ലയിക്കും? അതേന്ന് ലയിക്കുമ്പോൾ എങ്ങനെ ഇത് പൊടിയാകും, അത് വെള്ളം പോലെ ആകും, എങ്ങനെ ലയിക്കും? പൊടിഞ്ഞ് ലയിക്കും. ലയിക്കുന്ന എങ്ങനെ നമുക്കറിയാമല്ലോ, അത് പുക പോലെ ആകും. ലയിക്കുക എന്ന് പറയുന്നത് എങ്ങനെയെന്നും കൂടെ പറയണ്ടേ? അതിന് അത് മനസ്സിലാക്കണ്ടേ, സ്വാഭാവികമായി ലയിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? എങ്ങനെ പുകയായി ലയിക്കും, അതേ പൊടിയായി ലയിക്കും, അതേ വെള്ളമായി ലയിക്കും, എങ്ങനെ നമ്മളങ്ങനെയാണ് ലയിക്കുന്നതാണ്? എങ്ങനെ ലയിക്കും? ലയിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയല്ല നമ്മൾ കാണുന്നത്? ചിലത് പൊടിയായി അങ്ങ് ലയിക്കും, ചിലത് പുകയായി ലയിക്കും, ചിലത് വെള്ളമായി ലയിക്കും, ശരീരങ്ങളിലേക്ക്. ഇതിൻ്റെ ഏത് വിഭാഗത്തിൽ? ഇങ്ങനെ ലയിക്കുന്നു, ശരീരം ലയിച്ചു പോകുന്നു, പുകയായി ലയിക്കുമോ? അപ്പോൾ അങ്ങനെ ശരീരം അവിടെ തന്നെ കാണും, നമ്മൾ ഉറങ്ങുമ്പോഴും ശരീരം അവിടെ തന്നെ കാണും, നമ്മൾ അറിയുന്നില്ലെന്നേ. അതെ, നമ്മളെ മയക്കി കിടത്തി ഉറങ്ങുന്ന പോലെ തന്നെ, എന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നു, ശരീരത്തിൽ ഓപ്പറേഷൻ നടത്തും, ഒരു കിഡ്നി എടുത്ത് കാണും. ഉണർന്നു വരുമ്പോഴോ, നമ്മൾ ഉറങ്ങി കിടന്നപ്പോൾ നമ്മുടെ ശരീരം ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു. പിന്നെ ഡോക്ടർ ഇവിടെ ഓപ്പറേഷൻ നടത്തിയത്, ഡോക്ടർ ഓപ്പറേഷൻ നടത്തി ഇവിടെ എവിടുന്നാ കിഡ്നി എടുത്ത് കാണുന്നത്? പിന്നെ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ രണ്ട് കിഡ്നി കാണും, അതേ ഒന്നേ കാണത്തുള്ളൂ. അപ്പം അതൊക്കെ എവിടെ പോയി? നമ്മൾ ഉറങ്ങിയപ്പോൾ ശരീരം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അറിഞ്ഞില്ല എന്ന് പറയുന്ന ശരി, ലയിക്കുന്നു എന്ന് പറയുന്നവരെ അറിയുന്നില്ല എന്ന് പറയുന്ന രണ്ട് രണ്ടുപേര്, അറിയുന്നില്ല എന്ന് സമ്മതിക്കുക, അറിയാതിരിക്കാനാണല്ലോ മയക്കുന്നത്. അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ലയിക്കുന്നുണ്ടോ? ലയിച്ചാൽ പിന്നെ ഇങ്ങനെ ഓപ്പറേഷൻ നടക്കും. ഇനി സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉറങ്ങിക്കിടങ്ങും പോയി നോക്കുക, ശരീരം ലയിക്കുന്നുണ്ടോ? നമ്മുടെ കാര്യം എന്തായാലും അറിയാൻ പറ്റില്ല. ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ചെന്ന് നോക്കണം ശരീരം എവിടെയെങ്കിലും ലയിക്കുന്നുണ്ടോ. അപ്പോൾ പൊട്ട വേദാന്ത ആൾക്കാർ പറയുന്ന എന്താണ്, ഉറങ്ങുമ്പം ലയിച്ചു പോകുന്നു, വെറും പൊട്ടത്തരം, നമ്മളറിയില്ല അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഒരിടത്തും പോയി പറയരുത്. ഉറങ്ങുമ്പം പിള്ളേർ ചോദിക്കും, സ്വാമി ഉറങ്ങിക്കിടന്ന് ഞാൻ കണ്ടല്ലോ, അപ്പോൾ ഒന്നും ലയിച്ചില്ലല്ലോ. പിള്ളേർ ചോദിക്കും, ഇത്തരം പറയാൻ പറ്റില്ല, ഒന്നും ലയിക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല, ഇത്രയും അറിയുന്നില്ല എന്ന് പറയുന്നത് വരെ ലയിക്കുന്നു എന്ന് പറയുന്നത് അറിയാൻ പറ്റില്ല. ഉറക്കത്തിൽ അത്രയും സംഭവിക്കും. ഈ ഭൗതികമായ ഒന്നിനും നമ്മളെ ഉറക്കത്തിൽ ലയം സംഭവിക്കില്ല. പിന്നെ എല്ലാം സംഭവിക്കുന്നു നമ്മളെ സംബന്ധിച്ച്, നമ്മളറിയാതെ. പിന്നെ ലയിക്കേണ്ട വസ്തുക്കളൊക്കെ പ്രപഞ്ചത്തിൽ ലയിക്കേണ്ടത് ലയിക്കും. അത് പ്രപഞ്ചത്തിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തിനെങ്കിലും ലയിപ്പിച്ചാൽ ലയിക്കും. അതിന് നമ്മൾ ഉണർന്നിരിക്കണമെന്നോ നമ്മൾ ഉറങ്ങിക്കിടക്കണമെന്നോ ഒന്നുമില്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുന്നു, ഒരാൾ ചായ ഇടുന്നു, പഞ്ചസാര ലയിക്കത്തില്ലേ? ഉണർന്നിരുന്ന് ചായ ഇട്ടാൽ ലയിക്കത്തില്ലേ? അപ്പൊ ലയിക്കുന്നതിന് നമ്മളുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് ഓരോ വസ്തുക്കളൂടെ ലയിക്കും, ലയിക്കാതിരിക്കും. പഞ്ചസാരയിൽ കല്ല് കിടന്നാൽ ലയിക്കുമോ? പഞ്ചസാരയാണെങ്കിൽ ഉറക്കത്തിൽ ലയിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? പൊട്ടത്ര അങ്ങനെ പറയുന്നത് ഉറക്കത്തിൽ നമ്മൾ അറിയുന്നില്ല അത്രയും. ഇനി പ്രളയം, പ്രളയം ലയം എന്ന് വെച്ചാൽ ലയം ഒന്നും ലയം എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത് മലയാളത്തിൽ? ലയം സംസ്കൃതത്തിൽ പറയുന്നു ലയം, ലാക്കി ലാ പറയും ചിലയിടത്ത്, എല്ലായിടത്തും അല്ല ചില സ്ഥലങ്ങൾ. ഇപ്പൊ പ്രളയത്തേണ് എന്ന് പറയുന്നത് പ്രളയം. ഈ പ്രപഞ്ചമെല്ലാം അങ്ങ് ലയിച്ചു പോകും. അത് പുരാണങ്ങളിൽ പറയുന്ന ഒരു സങ്കല്പം, എല്ലാം ലയിക്കും. അവസാനം മഹാവിഷ്ണു ഒരാലിൻ്റെ ഇലയിൽ ഇങ്ങനെ ഒഴുകി നടക്കും. അവിടെ പ്രളയം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്. ആ വെള്ളപ്പൊക്കമല്ല, ഭയങ്കര ഒരു വെള്ളപ്പൊക്കം വരുന്നു. ഇവിടെ ആ വെള്ളപ്പൊക്കമല്ല. അത് ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ മണ്ണൊക്കെ വലിച്ച് ലയിച്ചു പോകുന്നു, അത് കണ്ടിട്ടാണ് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ വെള്ളപ്പൊക്കത്തിലെല്ലാം ലയിച്ചു പോകും, വലിയ വലിയ വീടുകളെല്ലാം ഇടിഞ്ഞു പോകും, മരങ്ങളെല്ലാം ഒഴുകിപ്പോകും. ഇതെല്ലാം കണ്ടപ്പോഴാണ് ആൾക്കാർക്ക് ഒരു സങ്കല്പം ഉണ്ടായത്, ഇതിനെല്ലാം ഒരു പ്രളയം വരും. നമ്മുടെ ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗം എന്താണ്? വെള്ളമാണ്. വേണ്ടി വന്നാൽ ഈ വെള്ളത്തിൽ കരയെല്ലാം ലയിക്കാം. വേണ്ടി വന്നോ? കലങ്ങാവുന്നു. പക്ഷെ അങ്ങനെ വന്നാലും ചന്ദ്രനിൽ ലയിക്കാനുള്ള വെള്ളമില്ല. ചന്ദ്രൻ ലയിക്കും, ചൊവ്വ ലയിക്കും, അവിടെയൊക്കെ പ്രളയം പ്രശ്നമാകും. ഇവിടെ സംഭവിച്ചതാണ്. അപ്പോൾ അതൊരു പൗരാണിക സങ്കല്പമാണ്. അങ്ങനെ പ്രളയവും ഇതെല്ലാം വെള്ളത്തിൽ മുങ്ങും. പിന്നെ വേറെന്ന് പറയുന്നത് എന്താണ് പ്രളയം എന്ന് പറഞ്ഞാൽ? സാങ്ക്യന്മാരും മറ്റും പറയും ഇതെല്ലാം അതിൻ്റെ കാരണരൂപത്തിലായി തന്മാത്രകളാകും എന്നാണ്. അങ്ങനെ ഒരു പ്രളയത്തെ ഇവിടെ അദ്വൈതികളും സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ പ്രപഞ്ചത്തിനങ്ങനെ കാരണരൂപത്തെ ലയിക്കുക എന്ന് പറയുന്നത് കൽപ്പത്തിൻ്റെ അവസാനം സംഭവിക്കുന്നു. അപ്പോൾ ആ പ്രപഞ്ചം എവിടെ ലയിക്കുമെന്നാണ് ചോദിച്ചത് നേരത്തെ. എവിടെ ലയിക്കുന്നത്? എന്താ കാരണം? ശുദ്ധമായ ബ്രഹ്മത്തിൽ ലയിക്കാൻ പറ്റില്ല, കാരണം ബ്രഹ്മം നിർഗുണമാണ്. അതിന് ഉത്പത്തി പിന്നെയുള്ള മായ, കേവലമായ മായ, അതിനും അതിനും ലയിക്കാനും സൃഷ്ടിക്കാനും ഒന്നും സാധിക്കത്തില്ല. എന്തുകൊണ്ട്? ചൈതന്യം വേണം. പദം എന്ന് പറയുന്നു സ്വാഭാവികമായ ബ്രഹ്മത്തിലെല്ലാം ലയിക്കുന്നു. അത് സ്വാഭാവികമായ എന്ന് പറയുമ്പോൾ കേവലമായ ബ്രഹ്മമല്ല, കേവലമായ മായയും അല്ല. ഇതാണ് അദ്വൈതികളൊക്കെ പറയുന്നത്. സ്വാഭാവികമായ ബ്രഹ്മത്തിലെ പ്രപഞ്ചം മുഴുവൻ ലയിക്കുന്നു. ലയിച്ചു കഴിയുമ്പോൾ അങ്ങനെ പ്രളയം എന്ന് പറയും, പിന്നെ ഒന്നും ശേഷിക്കത്തില്ല ബ്രഹ്മം. അവിടെ മുക്തിയില്ല, ജീവന്മാരെല്ലാം എന്ത് ചെയ്യുന്നു, ഉപാധിയോടുകൂടി ഇരിക്കുന്നു. അജ്ഞാനമാകുന്ന ഉപാധിയോടുകൂടി ജീവന്മാരെല്ലാം തുടരും, അവർക്ക് മുക്തിയില്ല. പ്രളയം അതങ്ങനെ വീണ്ടും ദീർഘകാലം കൂടാനുകൂടി വർഷങ്ങൾ അങ്ങനെ പ്രളയത്തിലിരുന്നിട്ട് ഈ പ്രാണികളുടെ കർമ്മം കൊണ്ട് വീണ്ടും സൃഷ്ടി തുടങ്ങും. സ്വാഭാവികമായ ബ്രഹ്മത്തിൽ നിന്ന് വീണ്ടും സൃഷ്ടി തുടങ്ങും. അതൊക്കെ പുരാണങ്ങളൊക്കെ പല പല പല സൃഷ്ടിക്രമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരേ രീതിയിലൊന്നും വന്ന് പ്രാണി എന്ന് വെച്ചാൽ ജീവന്മാർ, ആ ജീവന്മാരെല്ലാം ഉണ്ട്. സുഷുപ്തിയിലാ വെച്ചാൽ ഉറങ്ങുന്ന ആള്, ഉറങ്ങുന്ന ആളാണ്. അങ്ങനെ ലയിച്ചിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അയാളുടെ ശരീരം പിന്നെ അതിനൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്നെന്തോരും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന് കോമ, നമ്മുടെ ബ്രെയിനൊക്കെ പ്രവർത്തിക്കാതെ വരും. ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ചിലപ്പം വർഷങ്ങൾ കിടക്കും. അങ്ങനെ കിടക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? ശരീരത്തെ നിലനിർത്താനുള്ള ട്യൂബൊക്കെ ഇടണം. ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും ചെയ്തില്ലെങ്കിൽ കോമയിൽ കിടന്ന ഏതാനും ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതാണ് പഴയ കാലത്ത് പറയുന്നു, ഒരു വലിയ സിദ്ധനുണ്ടായിരുന്നു, അങ്ങനെ സമാധിയിലായിരുന്നു, 6 ദിവസം 7 ദിവസം കഴിയുമ്പോൾ മരിച്ചു പോയിരുന്നു. ട്യൂബ് ഇട്ടെങ്കിൽ കിടന്നു. അന്ന് ഇട്ടുപോടുന്ന സമ്പ്രദായം കോമയിലായതാണ്. 6-7 ദിവസം കഴിയുമ്പോൾ മരിച്ചു പോകുന്ന പറയുന്ന അതാ. കാരണം ശരീരം നിലനിർത്താനുള്ള സാധനങ്ങൾ കൊടുത്തില്ലെങ്കിൽ ശരീരം, അന്ന് ഇങ്ങനെയുള്ള സാമഗ്രി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് കോമയിൽ 6-7 ദിവസം കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ചത്തുപോകും. അതാണ് പണ്ട് പറയുന്നത്. വലിയ സിദ്ധനായിരുന്നു, 7 ദിവസം കഴിയുമ്പോൾ സമാധിയിൽ 7 ദിവസം കിടന്നപ്പോൾ തട്ടിപ്പോയി എന്നൊക്കെ പറയുന്നത്. ശരീരം നിലനിൽക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കൊടുക്കണം ശരീരം. അത് ഇന്നാണെങ്കിൽ അത് ട്രിപ്പ് രൂപത്തിൽ കൊടുക്കും ശരീരം നിലനിൽക്കും. പണ്ട് ഇതിനൊന്നുള്ള സംവിധാനമില്ല. അതുകൊണ്ട് അതിന് ഇന്ന് അങ്ങനെ കിടക്കുന്നവരെയൊന്നും കാണാത്ത സമാധിക്കണം മരിക്കുന്നവരെ ആരെങ്കിലും ഉണ്ടോ? ഇന്നെല്ലാം വെന്റിലേറ്ററിൽ കിടക്കുന്നവരും എല്ലാ സ്വാമിമാരും അവസാനം പോയി കിടക്കുന്ന ഇവിടെ വെന്റിലേറ്ററിൽ കൊണ്ടിട്ട ചിലവായോണ്ട് സ്വാമിമാരെയൊന്നും ആശ്രമത്തിൽ നിന്നൊന്നും കൊണ്ടിടാറില്ല. ഒരു ദിവസം 1 രൂപ ചാർജ് ചെയ്യുന്നു നിങ്ങളുടെ ആശുപത്രി. സ്വാമിമാരെ അവിടെ ഒന്നും കൊണ്ടിടത്തില്ല. അതില്ലാവണം ആശ്രമത്തിൽ ഇട്ടിട്ട് ഓരോത്തിനെ കൂലിക്കെ നോക്കേൽപ്പിക്കുന്നു. അത് വ്യത്യാസമാണ്. പണ്ടങ്ങനെയൊക്കെ എളുപ്പ സമാധിയാവും, ഇന്ന് എളുപ്പ സമാധിയാവാൻ പറ്റത്തില്ല. അപ്പോൾ ശരീരം അങ്ങനെ നിൽക്കില്ല. അതിന് പോഷണം കൊടുത്താലും നിൽക്കും. ഇപ്പോൾ സ്വാഭാവികമായ ബ്രഹ്മത്തിൽ ലയിക്കും എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇതൊക്കെ ഇങ്ങനെ പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. വിശ്വാസ സിദ്ധാന്തങ്ങളെന്ന് പറയും അതൊക്കെ, അങ്ങനെ വിശ്വസിക്കുന്ന സിദ്ധാന്തം. ആധുനിക ശാസ്ത്രത്തിലും പറയുന്നുണ്ട് പ്രപഞ്ചം ഇങ്ങനെ ഈ കാണുന്നവങ്ങളെ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തിന് മുമ്പ് പ്രപഞ്ചം ഉണ്ടായിരുന്നു. ആധുനിക ശാസ്ത്രത്തിൽ എന്ന് വെച്ചാൽ ചില ശാസ്ത്രജ്ഞന്മാരങ്ങനെ പറയുന്നു, മുമ്പുണ്ടായിരുന്നു, നശിച്ച് വീണ്ടും ഉണ്ടായതാണ് ഇപ്പോഴത്തെ പ്രപഞ്ചം. ഇവിടെ ഈ പറയും പോലെ തന്നെ. പക്ഷെ അവർ ഈ പറയുന്ന നിർഗുണ ബ്രഹ്മം അല്ലെങ്കിൽ മായ, ഉപാധി, സ്വാഭാവിക മായ എന്നും അവർ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അന്ന് അവരുടെ പഠന വിഷയമുണ്ട്. ഇന്നത്തെ ഭൗതിക ശാസ്ത്രം നിന്നാണ് ചിന്തിക്കുന്നത്, ഭൗതികമായിട്ടാണ്, ആത്മീയമായിട്ടല്ല അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അതിനെ കുറിച്ച് അവർക്കൊന്നും പറയാനില്ല. ആത്മീയ ശാസ്ത്രത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ക്രമമായി വരുന്നു, ഒരേ സമയം വരുന്നു. ഏകപത് സസ്യവീക്ഷ എന്നൊക്കെ ഇതിൻ്റെ ആദ്യം പറയും. പലതരത്തിൽ സംഭവിക്കാം. ധനാധിപടു യസ്മ ഇങ്ങനെയൊക്കെ സൃഷ്ടിയെക്കുറിച്ച് പല രീതിയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം പൗരാണിക സങ്കല്പങ്ങളാണ്. പുരാണകാലത്ത് മനുഷ്യൻ്റെ സങ്കല്പങ്ങളാണ്. പുരാണകാലം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പുരാണകാലം എന്ന് പറഞ്ഞാൽ എന്താ? കാളവണ്ടി യുഗം. കാളവണ്ടി യുഗത്തിൽ മനുഷ്യൻ ചിന്തിച്ചാണ്. എന്നുവെച്ചാൽ ഇന്നത്തെ പോലെയുള്ള ആധുനികമായ സയൻസിനെ കുറിച്ചോ ശാസ്ത്രങ്ങളെ കുറിച്ചോ ഒന്നും അറിവില്ലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ചിന്തിച്ച കാര്യങ്ങളൊക്കെയാണ്. കാളവണ്ടി യുഗവും റോക്കറ്റ് യുഗവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടോ? പ്ലെയിനിലൊക്കെ കയറി സ്വാമി കറങ്ങുന്ന സ്വാമിമാരില്ലേ? ഇപ്പൊ ഗൾഫിൽ കാളവണ്ടി പോകാൻ പറ്റും? അപ്പോ യുഗത്തിന് വ്യത്യാസമാണ്. അപ്പൊ ഈ കാളവണ്ടി യുഗത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് കാളവണ്ടി യുഗത്തിൽ പറഞ്ഞാണെന്നും കൂടെ തിരിച്ചറിയും. മനസ്സിലായോ? ആ ബോധം കൂടെ വേണം നമുക്ക്. ഇത് റോക്കറ്റ് യുഗമാണെന്നും മറ്റത് കാളവണ്ടി യുഗമാണെന്നും ഒരു തിരിച്ചറിവ് കൂടെ വേണം. എനിക്ക് അബദ്ധമായി അന്ന് ഇതിനെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ ആ സങ്കല്പങ്ങളോട് ഇന്ന് ആധുനികന്മാരായ ശാസ്ത്രന്മാരും പലരും അതുപോലെ പറയുന്നു. പക്ഷേ അതല്ല, വ്യത്യാസമാണ്, രണ്ടും ഒന്നല്ല. അപ്പോൾ പണ്ട് പറഞ്ഞ ഇതാണ് ഒരു സൃഷ്ടി, പിന്നെ പ്രളയം, വീണ്ടും സൃഷ്ടി. അതിൽ ഒരു സൃഷ്ടി എത്ര കാലം പരമാവധി എത്ര കാലം നിൽക്കുമോ, എന്താ ഈ വർഷക്കണക്കിലൊന്നും കാര്യമില്ല, അതൊക്കെ വെറുതെ ഇങ്ങനെ പറയുന്നതാണ്. ഒരു സൃഷ്ടി പരമാവധി എത്ര നിൽക്കുമോ ആ കാലത്തിനാണ് എന്ന് പറയുന്നത് കൽപ്പം. അത് എണ്ണം കുറിച്ച് ഇത്രയെന്ന് പറയാൻ പറ്റില്ല. കാരണം പുരാണങ്ങളുടെ കയ്യിലൊക്കെ കണക്ക് പറയുമ്പോൾ പല കണക്കാ പറയും. അത് കഴിഞ്ഞ് പ്രളയം, ജീവന്മാരും നശിക്കുന്നില്ല. എന്തുകൊണ്ട്? ഒരു മുക്തരായില്ല, അവർക്ക് ഉപാധിയുണ്ട്. ആ ഉപാധി ഇത് എന്തുവരുന്നു, അവരുടെ കർമ്മ സംസ്കാരങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. വീണ്ടും ഒരു സൃഷ്ടി ആരംഭിക്കുമ്പോൾ എല്ലാം എന്ത് വരുന്നു? വരുന്നു. അങ്ങനെ വരുന്നിടത്ത് നമ്മളീ പറഞ്ഞതുപോലെ വരാം. ഇവിടെ പറഞ്ഞതുപോലെ എന്താണ്? അറിവില്ലായിരുന്ന ഒരു അഹന്ത മദ്യമുണ്ടായി. അവിടെ ബോധം ഇല്ലായ്മയിൽ നിന്ന് എപ്പോൾ ബോധം വരുന്നു, അപ്പോൾ ആദ്യമായി ഉള്ളിൽ സ്ഫുരിക്കുന്ന ആ ബോധത്തിനാണ് എന്ന് പറയുന്നത് അഹന്ത എന്ന് പറയും. അഹം, ഞാൻ, അഹന്ത, ഞാനെന്ന ഭാവം. ഇതിങ്ങനെ തനിയെ വരുന്നതാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ വലിയ അഹങ്കാരിയാണ്, അതല്ല ഈ പറയുന്നു. ഈ അഹങ്കാരം എന്ന് പറയുന്നു ഈ അഹവും തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ് അഹങ്കാരം ഈ ഞാൻ പറഞ്ഞ അഹവും തമ്മിൽ വ്യത്യാസം? വ്യത്യാസം പറഞ്ഞ് വ്യക്തമായി അറിഞ്ഞിരിക്കുന്നതാണ്. അഹം എന്ന് പറയുന്ന ഇത് ആരും ഉണ്ടാക്കുന്നതല്ല, മനസ്സിലായോ? നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരുന്ന അഹത്തെ ആരും ഉണ്ടാക്കുന്നില്ല, ഉണ്ടാക്കാൻ പറ്റും? ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് ആരെങ്കിലും അഹത്തെ ഉണ്ടാക്കും? അഹം എന്ന് പറയുന്നത് എന്താണ്? തനിയെ ഉള്ളിൽ സ്ഫുരിക്കുന്നതാണ്. അതിന് ആരും ഉത്തരവാദിയല്ല, ആരും ഉത്തരവാദിയല്ല. തനിയെ അങ്ങനെ പ്രകടമാകുന്നു. നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് പോകുമ്പോൾ കണ്ണുള്ളവർ കണ്ണ് തുറന്നാൽ എന്ത് കാണും? വെളിച്ചം കാണും, അല്ലെങ്കിൽ ഇരുട്ട് കാണും. അതുപോലെ ബോധമുള്ളിൽ സ്ഫുരിക്കുന്നതാണ് അഹം എന്ന് പറയുന്നത്, ആരും ഉണ്ടാക്കുന്നതല്ല. അപ്പം ഈ അഹങ്കാരിയാണെന്നൊക്കെ പറയുമ്പോൾ ഈ അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മൾ കളയുന്നതുമാണ്. കുറച്ച് സമ്പത്തുണ്ടായി, ഉടനെ എന്താണ്, ഞാൻ സമ്പന്നനാണ് എന്നൊരു അഹംഭാവം ഉണ്ടാവും. ഇത് അഹംഭാവം, ഇതുണ്ടാക്കുന്നതാണ്. ഇത് തനിയെ വന്നതല്ലാണോ? ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ വന്നതുപോലെ വന്നാണോ? നല്ല ആരോഗ്യമുള്ളവനാണെങ്കിൽ എന്ത് പറഞ്ഞാൽ ഇന്ന് ആരോഗ്യമുള്ളവനാണ്, ആരോഗ്യത്തിൽ അഭിമാനം വരുന്നു. പഠിപ്പുള്ളവനാണെങ്കിൽ എന്തുവരും? ഞാൻ വലിയ പഠിപ്പുള്ളവനാണ്. സ്വാമിയാണെങ്കിൽ എങ്ങനെ വരും? ഞാൻ വലിയ സ്വാമിയാണ്. നിങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഇങ്ങനെ ഓരോരോരോ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് അഹങ്കാരം എന്ന് പറയുന്ന ഇതാണ്. ഇത് സഹജമായി ഉണ്ടാകത്തില്ല, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാകും. സമ്പത്തുണ്ടായാലേ ഞാൻ സമ്പന്നനെന്നൊരാൾക്ക് അഭിമാനിക്കാൻ പറ്റും. പിന്നെ ഭ്രമം കൊണ്ടും അഭിമാനിക്കും ആൾക്കാരുണ്ട്. വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയാതെ എന്നൊക്കെ പറയാറില്ലേ, വിദ്യയില്ല എങ്കിലും ഞാനൊരു വിദ്യ വിദ്വാണ്. അങ്ങനെ അഭിമാനം ഉണ്ടാകാം, ഇല്ലാത്തതിനും അഭിമാനം ഉണ്ടാകാം. വലിയ ചട്ടമ്പി ഒന്നും അല്ലെങ്കിൽ ഉണ്ടെങ്കിലും ഞാനൊരു വലിയ ചട്ടമ്പിയാണ് എന്ന് അഭിമാനിക്കാം. വലിയ സമ്പത്തില്ലെങ്കിലും ഞാൻ സമ്പന്നനാണെന്ന് അഭിമാനിക്കാം. ഇത് മനുഷ്യ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതല്ല ഇത് അഹം എന്നിവിടെ പറയുന്നതിനല്ല, ഇത് തനിയെ ഉണ്ടായ. ഇതിൽ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ? യാന്തിയിൽ ആർക്കും നിയന്ത്രണമില്ല. എന്തുകൊണ്ട്? ജ്ഞാനിയായാലും അജ്ഞാനിയായാലും അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരായാലും ഇനി സമാധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണരുമ്പോൾ എന്തുവരും? അഹംബോധം വരും. ഈ അഹംബോധത്തിൽ ആർക്കും ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. ഉറക്കത്തിൽ നിന്ന് ഉണർന്നോ ഇനി എവിടെ നിന്ന് ഉണർന്നാലും ശരി, എന്തുവരും അവിടെ ഞാനെന്ന വന്നിട്ട് വരും. വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാനൊന്നും ബോധം വരുന്നില്ല. ഒരാൾ പറയുകയാണ് ഞാൻ ജ്ഞാനിയാണ്, എനിക്കങ്ങനെ ഒരു ബോധമൊന്നുമില്ല. ഇത്ര സ്വാമിമാരൊക്കെ പറയും. അല്ലേ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ഞാനെന്നുള്ള ബോധം വന്നാലേ വിശപ്പ് ദാഹം രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഞാനെന്നുള്ള ബോധം വേണം. എനിക്ക് വേണം മലമൂത്ര വിസർജനം പോലും നടക്കത്തില്ല, പിന്നെ എല്ലേ വിശപ്പും ദാഹം. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഞാനെന്നുള്ള ബോധം വന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ബോധത്തെ ആശ്രയിച്ചാണ്. അതുകൊണ്ടാണ് ഈ കോമയിൽ കിടക്കുന്നവരെന്ത് ചെയ്യുന്നു, ഇതൊന്നും അറിഞ്ഞുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. കിടന്ന് കിടപ്പിൽ അത് പോകുന്ന എന്തുകൊണ്ട്? അവൻ്റെ ഉള്ളിലേക്ക് ഈ സാധനം കടത്തി വിടുന്നുണ്ട്. എന്ത്? ജഡമോ അന്നമോ ഇതൊക്കെ പൊടിയേരി കഞ്ഞി അടിച്ച് കലക്കി ഇട്ട് കുപ്പിക്കട മൂപ്പിക്കട കയറ്റി വിട്ട് കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ അത് ചൂ എന്ന് പറഞ്ഞ് താഴെ കിടാൻ പോകും. അത് കയറ്റി വിടുന്നതുകൊണ്ടാണ് കുറച്ച് ശരീരം ആകില്ല എന്തെങ്കിലും കുറയാൻ പോകും. കുടലിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. എന്തെങ്കിലും വെച്ചെന്ന് കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കും, കുടലിൽ തന്നെ വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ശരീരം തന്നെ മറിച്ചാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് വ്യത്യാസമില്ല. ജ്ഞാനി എന്നോ അജ്ഞാനി എന്നോ യോഗി എന്നോ ഭക്തനെന്നോ ഒന്നും വ്യത്യാസമില്ല. ഈ ഉറക്കത്തിൽ നിന്ന് അഹം എന്ന് ഞാനെന്ന് ഉണർന്നാൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. ഇതെങ്ങനെ സംഭവിക്കുന്നു? സഹജമായി. പിന്നെ നമ്മൾ പറയുന്നു അതിനൊട്ടും അഹങ്കാരം ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എന്താണ് മറ്റു തരത്തിൽ നേരത്തെ പറഞ്ഞ ധനം, വിദ്യ, ബന്ധുക്കൾ ഇതിലൊന്നും അഭിമാനമില്ലെന്ന് ഞാൻ അർത്ഥമാണ്. അതിലൊന്നും ഞങ്ങൾ അഭിമാനിക്കുന്നില്ല, ഉണ്ടെങ്കിലും അഭിമാനിക്കുന്നില്ല. അത് മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കുന്ന അഭിമാനമാണ്. അപ്പോൾ അഭിമാനം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്വാഭാവികമായിട്ടുള്ളത്, മറ്റൊന്നും കൃത്രിമമായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടുള്ള അഭിമാനം എന്ന് പറയുന്നത് ഉണരുമ്പോൾ എന്ത് വരും, അല്ലെങ്കിൽ അത് പൊങ്ങി വരുന്നതിനാണ് നമ്മൾ ഉണർവെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു അഹം സ്ഫുരിക്കുക, അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉണർവ് എന്ന് പറയുന്നതാണ്. അത് ചെറിയ രീതിയിലെങ്കിലും വേണം. സ്വപ്നത്തിലും വരാതെ അഹം സമാധിയിലേക്ക് പോകുന്നയാളും വരാം, ഇങ്ങനെയൊക്കെ വരാം. പിന്നെ കൃത്രിമമായി ഉണ്ടാക്കുന്ന അതിനെ കുറിച്ചല്ല ഇവിടെ പറയും. ഇവിടെ പറയുന്ന എന്താണോ, അറിവിൽ നിന്ന് ആദ്യമുണ്ടാകുന്ന അഹം അതാണ്. അത് എവിടെ സംഭവിക്കുമെന്ന് ആദ്യം എന്ന് പറഞ്ഞാൽ ഈ അഹന്തയ്ക്ക് ആദ്യം ഉണ്ടെന്ന് അതിനർത്ഥമില്ല, ഇത് അനാദിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്രത്യക്ഷമാവും. ഇത് അപ്രത്യക്ഷമാവുന്ന ഒരു സ്ഥലമാണ് അത് സുഷുപ്തി. ഉറങ്ങുമ്പോൾ ആർക്കെങ്കിലും ബോധമുണ്ടോ ഞാനിതാ ഉറങ്ങണം ഉണ്ടോ? അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഉറങ്ങാനുള്ള വിദ്യ ആരായി? ഉറങ്ങണോ ആർക്കെങ്കിലും ഒരു ബോധമുണ്ടോ? ഞാൻ ഇപ്പോൾ ബോധത്തോടു കൂടിയിരിക്കുന്നു, ഞാൻ പഠിപ്പുള്ളവനാണ്, ഞാൻ സമ്പത്തുള്ളവനാണ്, ഞാൻ രോഗിയാണ് അല്ലെങ്കിൽ രോഗമില്ലാത്തവനാണ്. എന്തുകൊണ്ടിങ്ങനെ ഒരു തരത്തിലുള്ള ബോധം ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ്? അഹമില്ല. ഉണരുമ്പോഴേ അതുണ്ടാകും. സംശയമുണ്ടോ? ശാലാണ് സ്വാമിക്ക് ഒരു സംശയം പോലെ ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ ശരിയാണോ എന്നൊരു തോന്നല്. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി പറയരുത്, ഇവിടെ പറയണ. അവരുടെ കേട്ടോണ്ടിരുന്നേ ഉള്ളൂ, അത്ര ശരിയൊന്നും അല്ല പറഞ്ഞത്. ഇങ്ങനെ പറയരുത്. ഇത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ചോദിക്കുമെന്ന് മൂന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ വീണ്ടും പറയും. ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണമെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യം. അങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് അറിവിൽ നിന്ന്